വിശപ്രവേശന വിശതി വിശതി വിശേഷിച്ചൊന്നുമില്ല, പഴയതുപോലെ തന്നെ വിശതി വിവേശ ശാന്തത്തിലിട്ട് അപ്പൊ അനിട്ടാണ്. അപ്പൊ എന്തുവരും വിവേശിത വിവേശ ലുട്ടിലൂലുമ്പം വിശുത്ത ഗുണം ലിറ്റർ വരും പേസൂത്രം വരുന്നു ഷഡോക്കാസി. അപ്പൊ എന്ത് വരുന്നു? ലുങ്ങനെ സൂത്രം വരുന്നു വിശ് അനിട്ടാണ് ശല ഇന്നാക്സാവരത്തില്ലേ വരൂ. പിന്നെ അത് പറയാത്ത ഞാൻ മറന്നുപോയെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളല്ലേ ഓർമ്മിക്കേണ്ട, ഭാഗ്യത്തിന് എനിക്ക് ഓർമ്മ വന്നില്ലെങ്കി ഇപ്പൊ പോയനെ. അപ്പൊ എന്ന് വരുന്നു അവീശ സ വരുമ്പോ എന്ത് വരുന്നു? ആവീശ സന്ത് ചഴുകിയും സ കിത്തായുണ്ട് ഗുണമൊന്നും വരുന്നില്ല. ആവീശ് വൃഷഭ്രശ ഷത്വം പരത്തിലെന്തിരിക്കുന്നു സ അവന് ഷത്വം വന്നു. അപ്പൊ എന്ത് വരുന്നു? അഭിക്ഷ അവിക്ഷത് അവിക്ഷതാം മൃശാമർശനെ മൃശതി ലിട്ടിൽ വരുമ്പം മൃശം മറിച്ച് അസ്വരത്തിലെ ശേഷം മാംമറിച്ച് മമർശു മമർശു മൃശ് സേട്ടോ അനിട്ടോ ഏതൊക്കെയാണ് ശാന്തത്തില്? മൃശ് ശാന്തമാണ്. അപ്പോ മാ മർശിത ഇട്ട് വന്നിട്ട് ഗുണം വന്നു മമർശതുഹു മമർശതുഹു മമർശ മമർശ മമർശിക മമർശ മൃശ് താന്നിരിക്കുന്ന സൂത്രം വരുന്നു അനദാത്തസിജ ഋതുപദസി അന്യദർശ്യം പ്രാരം തോരും. എന്താണ് എന്റെ വൃത്തി? ജലാതു വാക്കിത്തി ജലാദി അകിത്താണ്. അപ്പൊ അമ്മ വരുമ്പോ അമ്മ ഒന്നായത് വരും മുമ്പ് വന്നാണ് വരുന്നു യുഗമാണെന്ന് വെച്ചാൽ. അപ്പൊ മ്രാശ് മ്രശ് എന്ന് പറയും. മൃശ്യ വരുമ്പോ ഏത് വരുന്നു? സൃജ. അപ്പൊ എന്തുവരുന്നു? മ്രഷ്ട. ഇത് വരാത്ത വർഷത്തിൽ എന്ത് വരുന്നു? പുകന്തലവീസ്യ മർഷ്ട. ലട്ടു വരുമ്പം മൃശ് അനുദാത്ത ഉപദേശ അന്യദൃശ്യം പ്രകാരം അമ്മന്ന് എണ്ണ വന്നുമ്പോ ഷത്തും കത്തും വന്നിട്ട് മ്രക്ഷരി മ്രായാണ്. മ്രക്ഷരി മ്രക്ഷരി മൃഗല്ല മ്രക്ഷരി മ്രക്ഷിത മ്രക്ഷ്യന്തി അമ്മരാത്ത വർഷത്തിൽ ഗുണം വന്ന് രവരം വന്നിട്ട് മർക്ഷ്യതി മർക്ഷ്യതി മർക്ക് മർക്ഷ്യതി മക്ഷ്യത മക്ഷ്യന്തി മൃശത്തു അവിടെ വരത്തില്ലേ അനുദാത്തസ്യച ജലാദു അഗിതി. അപ്പൊ എന്തുവരും? മൃശ്യാത് ലുങ്ങിലേത് വരും? ആണോ വരുന്നത്? വാമൃശ കൃഷ തൃഷ തൃപ ദൃപാം ശ്ലേഷിച്ചു വാ വാച്ച് ഏതാണ് വാർത്തയും? വാ ദൃശ മൃശ വാ ദൃശ വാ ദൃശ മൃശ കൃഷ തൃപ തൃപാം ശ്ലേഷിച്ചു വാ വച്ച് അതിലെന്തു വന്നു? സ്മൃശ്. അപ്പൊ സിച്ച് കൽപ്പമായിട്ട് വരുന്ന വർഷത്തിൽ ആ മൃശ് സിച്ച് അന്നിട്ടാണ് ഒട്ടു വരുന്നില്ല. അപ്പൊ എന്ത് വരുന്നു? ആദ്യം അനുദാത്ത സിജ ഋതുപദസ്യ. അപ്പൊ എന്ത് വരുന്നു? അമ്രശ് സിച്ച് വരുമ്പോ ഏ സൂത്രം വരുന്നു? വധപ്രചാരണ പ്രകാരം വിടുതി വരുമ്പം അമ്രാശ് ശകാരത്തിൽ എന്ത് വരുന്നു? വൃശ്ചപ്രകാരം ഷത്തും വന്നു പരത്തിൽ സായിരിക്കുന്നു കത്തും വന്നു അമ്രാക്ഷീത് അമ്രാക്ഷു അമ്രാക്ഷു അമ്രാക്ഷു അമ്രാക്ഷു അമ്രാക്ഷു അമ്രാക്ഷു അമ്രാക്ഷു അമ്രാക്ഷു അമ്രാക്ഷു. ഇത് സിച്ചിന് സിച്ചിന് ലോകം വരും. അപ്പൊ അമ്രാഷ്ടം അമ്രാക്ഷു അമ്രാക്ഷി അമ്രാഷ്ടം. അടുത്ത് എന്തുവരുന്നു? അമ്മരാത്ത വർഷത്തിൽ എന്തുവരുന്നു? കിത്താണ്. ഗുണം വരുമോ? കിത്തായോണ്ട് ഗുണം വരുമോ? സിച്ച് വരുന്ന വർഷത്തിൽ എന്ത് വരാം? വൃദ്ധി വരാം. അപ്പൊ എന്തുവരുന്നു? അമാർക്ഷീത് വൃദ്ധി വരുന്നു. അമാർക്ഷീത്. അപ്പൊ നേരത്തെ വൃദ്ധി വന്നില്ലേ? എവിടെ വന്നു? എവിടെ വന്നത്? ഏതിനാ വന്നത്? ഏതകാരത്തിന്? ഏതകാരം? എവിടുന്ന് വന്നു? അമ്മിന്റെ അകാരത്തിന്. ഇവിടെ ഇപ്പം വൃത്തി വരുന്ന ഏതിന്? ഋകാരത്തിന്. അമാർക്ഷി അമാർഷ്ഠാം മാർഷുഹു അമാർഷി അമാർഷ്ഠ ജലജലി എവിടേക്ക് വരുന്നു? മാക്ഷു അമാക്ഷു അങ്ങനെ വരുന്നു. ഇതെല്ലാം സ്വിച്ച് വരുന്ന പക്ഷം ഇനി എന്ത് വരുന്നു? സ്വിച്ച് വരാത്ത പക്ഷം ചല ഇത് ഇത് അഡക്സ അവിടെ ഗുണവൃത്തികളൊന്നും വരത്തില്ല. എന്തുകൊണ്ട്? കിത്താണ്. അപ്പൊ ആമൃശ് സൃശ് ഷത്വം വന്നു ഷത്വം വന്നു ആമൃക്ഷത് അമൃക്ഷത് അമൃക്ഷതാം അമുക്ഷ സസ്യാജി വരൂ. എന്തുകൊണ്ട്? ആ ആത്മനിയോഗത്തിന് വരും. എല്ലാം ഓർമ്മയിൽ വേണം. ഇനി എന്താ വരുന്നത്? ഇവിടെ ഇപ്പൊ അമ്മ വരുന്നതല്ലേ പറഞ്ഞത്? നിങ്ങൾ കഴിഞ്ഞോ? ഒന്നേ ഉള്ളൂ സാ വരുമ്പോ. ആ അനുദാത്ത സിജകൃതുപദസ്യ അന്യതരസ്യാം. അവിടെ പറഞ്ഞു എന്താണ്? ജലാദോ ആകീറ്റി. അപ്പം വരത്തില്ല, ഗുണവൃത്തികളൊന്നും വരത്തില്ല. അതുകൊണ്ട് എങ്ങനെ വരുന്നു? അമൃക്ഷത് അങ്ങനെ വരുന്നു. ഇതിൽ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്, അമൃക്ഷത്തുണ്ട്. അടുത്തെന്ത് വരുന്നു? ലിംഗന് രം വരുന്ന രൂപം, ഗുണം വരുന്ന രൂപം. അമ്മരുന്ന രൂപത്തിൽ എന്തുവരുന്നു? അമ്രക്ഷിത് അമ്രക്ഷിതാം അമ്രക്ഷൻ അമ്രക്ഷ അവരാദോഷത്തിൽ അമക്ഷിത അമക്ഷ. അത് കഴിഞ്ഞു അടുത്ത് ശബ്ദ വിശരണഗത്യ അവസാദനേഷു. ഇതിൽ നിന്നാണ് പ്രസിദ്ധമായ ഏത് ശബ്ദം ഉണ്ടായത്? അത് അസുധാതു അസുഭൂവി ഉപനിഷത്. അത് വിശദമായിട്ട് വ്യാഖ്യാനിച്ചു ഭാഷകാരൻ. ഉപനി പൂർവത്തിലെ ശബ്ദ വിശരണം ശിഥിലമാകുക. സീതന്തി മമകാത്രാണി ഇതാണ് നശിക്കി അവസാദനം ഗതി. സദ് ശാരീരിക വേസൂത്രം വരുന്നു ഏതാവിടെ വരുന്ന ആദേശം? സീത തി ശ വരുന്നിടത്തെല്ലാം സീത വരുന്നു. സീതതി ലിട്ടിൽ വരുമ്പോഴോ ധാത്വാദേശ സ വരുന്നു. സദ് സദ് സദ് ഹലാശേഷ സദ് എന്ത് വരുന്നു? സസാദ്. അടുത്ത സൂത്രം വരുന്നു അത എന്മധ്യനാദേശാദേർ ലിഡി വരുന്നു. സേതതുഹു സേതുഹു സൂത്രം ദർജ സേദിത സേതതുഹു സേത സസാദ ഇത് സേട്ടോ അനുട്ടോ? അനുട്ട്. ദാന്തത്തിൽ ഏതൊക്കെ വരുന്നു? അപ്പൊ അനുട്ടാണെങ്കിൽ അജന്തു അകാരവാൻവായ ധാരിവേട്ട് വികല്പായിട്ടുണ്ട്. ഇട്ട് വരാത്ത വർഷത്തിൽ എന്ത് വരുന്നു? സദ്ധ ലുട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? സത്ത സത്ത സത്താരു. ലുട്ടിൽ വരുമ്പോഴോ സസ്യതി ശാവനം ആശ്രലിംഗ് അവിടെ എന്ത് ഇത് വരത്തില്ലേ? എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എന്ത് വരും? സദ്യാദ് ലുങ്ങിൽ വരുമ്പോ ഏത് വരുന്നു? പുഷാദി ദ്വിതാദി ഋത പരസ്വേദേഷു ശ്ലീക്ക് അങ് വന്നിട്ട് എന്തൊരു ആസദ് അസദത് ശാതനെ നശിക്കുക പൊഴിയുക എന്നൊക്കെയുള്ള അർത്ഥം. ഇവിടെ എന്ത് വരുന്നു? ശബ്ദന് ശ വരുമ്പോ പാഗ്രാത്മാണ് ദൃശ്യത്തി സത്യം പരിഗ്രഹം അനിഷ്ടം മനു ദൗശീയ സീത. അത് മാത്രമല്ല ശീയ എന്നിരിക്കുമ്പോ ശായുടെ വിവക്ഷയിൽ ശതേ ശിത ശിദ് ഭാവിനോ അസ്മാ തങ്ങാനോ സ്ഥ ശിത്ത് വരാൻ പോകുന്ന ധാതു അതാണ് ശിദ് ഭാവി. ഭാവിയിൽ ശിത്ത് വരുമെന്ന് കഴിഞ്ഞാൽ ശബ്ദിന്റെ പരത്തിൽ എന്തുവരും? ആത്മനൈവതം വരും. പക്ഷെ എല്ലായിടത്തും വരത്തില്ല. തങ്ങാനൂ ശിദ് വരുന്നിടത്ത് ആനു എന്ന് വരുന്നതുകൊണ്ട് ശാനിച്ച് അത് ഇവിടെ ഇപ്പൊ ആവശ്യമില്ല. ആത്മനൈവതരം വരും. ആത്മനേ പദം. അപ്പോ ആത്മനൈവതം എന്തുവരും? സീയ തേ സീയത്തെ ഇപ്പൊ ലിറ്റിൽ വരുമ്പോഴോ പരസ്യം തന്നെ. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ എന്തുവരുന്നു? ശേതുഹു ദാന്തത്തിന് അനിട്ടോ സേട്ടോ? അനിട്ടാണെങ്കിൽ എന്തുവരും? ശേതതുഹു ലുട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? പറയുമ്പോ ആത്മനിയമം വരത്തില്ല. എന്തുകൊണ്ട്? ശിത്ത് വരുന്നിടത്തേ വരത്തുള്ളൂ. ശത്ത ശക്സ്യതി ശീയതാം ശീയതാം ശീയന്ത ആശ്രലിംഗം വരുമ്പോഴോ സദ്യാതെ വരത്തുള്ളൂ. എന്തുകൊണ്ട്? ലുങ്ങിലൊരുമ്പോ സൂത്രം വരുന്നു പുഷാദി ദ്വിതാദി ഋത പരസ്മിതിലേക്ക് അങ്ങ് വന്നിട്ട് അശദത് അസത്യത് ക്രിവിക്ഷേപേ ചിതറുക ചിതറിക്കുക അങ്ങനെയൊക്കെയുള്ളതാണ് വിക്ഷേപിക്കുക എന്ന് പറയുന്നത്. അത് തന്നെ അവിടെ എന്ത് വരുന്നു? കൃശ അവിടെ വരുന്നു ഋത യുദ്ധാതുഹോ ഋതന്തസ്യ ഋതന്തമാണ് ഋതന്തസ്യ ധാതുരംഗസ്യ ഇത്യസ്യ അംഗത്തിന് എത്തിവരിക്കുമ്പോൾ അലവന്തി പ്രകാരം അത് വരും. ഈ ഋകാരത്തിന് വരുമ്പോ സൂത്രം വരും പുരണ്ടവരോ ഒന്ന് കൃ എന്ന് പറയുന്ന എന്തായി മാറും? കിരി കിരതി കൃ എന്ന് പറയുന്നിടത്ത് നല്ല പരത്തിലിരിക്കുമ്പോൾ ദിത്വം വന്നു. അഭ്യാസത്തിൽ എന്ത് വരുന്നു? കുഹോ ച വന്നു ഉരത്തിരുപരം കലാശേഷം ച കൃ നല്ലെന്നിരിക്കുമ്പോ സൂത്രം വരുന്നു ഋച്ചതിറീതാം. ഗുണം വന്നു, രപരം വന്നു, വൃദ്ധി വന്നു, എന്തുവരുന്നു? ചക്കാര. കൃതാതുവിന്റെ രൂപം പോലെ തന്നെ ചക്കാര. പക്ഷേ അത്വസ് വരുന്നിടത്ത് ചക്രത്വം നല്ല വരുന്നു. എന്തുകൊണ്ട്? സൂത്രം ഋച്ചതിറീതാം ഗുണം വരുന്നതുകൊണ്ട് ചകരതുഹു എന്ന് വരും. ചക്കാര അവിടെ ഗുണം വരുന്നു, ഓർക്കണം. മറ്റിടത്ത് വരത്തില്ല. അത്വസിരിക്കുമ്പോഴത്തേക്ക് കൃതാതുവാണെങ്കിൽ എന്തുവരും? ചക്രതുഹു. എന്തുകൊണ്ട്? അവിടെ കിത്താവും. ഇവിടെ കിത്താവത്തല്ലേ? ആ കിത്താണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ഗുണം വരും? ആ ഇത് പ്രത്യേകിച്ച് വിധിച്ചത് കൊണ്ട് ഗുണം വന്നിട്ട് ചകരതുഹു. ചകരതു സേട്ടോ ആണട്ടോ. സേട്ട്. അതുകൊണ്ട് എന്തുവരും? അപ്പൊ എങ്ങനെ വരും? ചകരിത ചകരതുഹു ചകര ചകാര ചകരിവ ചകരിവ. കൃ താന്നിരിക്കുന്നിടത്തെ സൂത്രം വരുന്നു. മുമ്പ് പഠിച്ചത് വൃതോവ. അതെന്താ ചെയ്യുന്നത്? എട്ടിന് വികല്പമായിട്ട് ദീർഘം ഇരിക്കുന്നു. വൃതോവ. അപ്പൊ എന്ത് വരുന്നു? കൃ താന്നിരിക്കുന്നു, എട്ടിരിക്കുന്നു. ഇവിടെ എന്താ? ഋതയുദ്ധാതോ വരത്തില്ലേ? ആ അപ്പൊ ഗുണം അതിനെ ബാധിക്കും. ഇപ്പൊ എന്തുവരുന്നു? കരിത കരീത വന്ന ആദ്യം, പിന്നെ കരിത വന്നിട്ട് എങ്ങനെ വരുന്നു? കരിത ആ അവിടെ എന്തുവരുന്നു? വൃതോവാപ്രകാരം രണ്ടു രൂപം വരുന്നു. കരീഷ്യതി അല്ലെങ്കിൽ കിരതു കിരതാ അകിരത് വിദ്രിംഗൻ ആശ്രമങ്ങളേതാ വിശേഷ സൂത്രം വരുന്നത്? അല്ല ഹരിച്ച ഹൃദയുദ്ധാവപ്രായത്വം വന്ന് രവരം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഹരിജ പ്രകാരം കീര്യാത്. കൃ സിച്ച് ഇട്ടു വരുന്നു. ഏത് സൂത്രം വരുന്നു ഇവിടെ? അല്ല സൂത്രം. ആ സിജിച്ച പരസ്യം ഏകദേശം എന്താ എന്റെ വൃത്തി? അത്ര ഇടോ എന്ന ദീർഘ. എട്ടിന് ദീർഘം വരത്തില്ല, പക്ഷെ ഇട്ട് വരും. കൃ എട്ട് സിച്ചെന്നിരിക്കുന്നിടത്ത് ഏത് വരുന്നു? സിജവൃദ്ധി വൃദ്ധി വരുന്നു. ആ വരുന്നു. ആ കാരീത്ത് അകാരി അകാര് ഇല്ല അകാര് സിച്ചുണ്ട്. സിച്ചിന്റെ പരത്തിനാണിട്ട് വന്നിരുന്നു. അകാർ അകാർ ഷീ സായിരിക്കല്ലേ? ഓ പരത്തില് പരസ്യേതമല്ലേ? പരസ്യേതമല്ലേ? പരത്തില് പരസ്യം. ആ ഇത് സേട്ടാണ്. അപ്പൊ എന്തുവരുന്നു? സിച്ച് ലോകിച്ചിട്ട് അകാരീത് അകാർഷ്ഠാം അകാർഷു അകാർഷ്ഠം അകാർഷ്ട അകാർഷ അകാർഷു. എട്ട് ദീർഘം നിഷേധിച്ചതിന്റെ പ്രയോജനം ദീർഘം വരുന്നില്ല. അകാരിഷ്ഠാം രണ്ടു രൂപം വരത്തില്ലേ? ഏറ്റവും വരുന്നത് എട്ടിനാണ് ദീർഘം ഇരിക്കുന്നത്. എട്ടിന് എട്ടത്തിന് ദീർഘത്തിന് ചോദിച്ചാൽ ഒരു രൂപം വരും, ദീർഘമുള്ള രൂപം വരത്തില്ല. എന്താ പ്രശ്നം? വൃഹത്വവാ എന്താ പറയുന്ന എന്റെ വൃത്തി? നതുല്യടി വൃത്തി അറിയണം സൂത്രങ്ങളുടെ. അപ്പൊ പ്രശ്നം ചെയ്യും. അടുത്ത ഏതാണ്? രണ്ടു രൂപം വരും. അഗരീഷ്യത് അഗരീഷ്യത അഗരീഷ്യൻ അഗരീഷ്യ അഗരീഷ്യത അഗരിഷ്യത അഗരീഷ്യത അഗരീഷ്യത അഗരീഷ്യ. അടുത്തത് ഇവിടെ എന്താണ്? സുട്ടു വിരിക്കുന്ന ഒരു സൂത്രമാണ്. കിരതോ ലവനെ, അതായത് ഉപ്പ പൂർവത്തിലുള്ള കിരതിയുടെ അർത്ഥം ഛേദിക്കുക എന്നാണ്. അങ്ങനെ അർത്ഥമുള്ള കിരതിക്ക് സുട്ടു വിരിക്കും. കകായുടെ കായുടെ പൂർവ്വത്തിൽ സുട്ടു വരും. കിരതിക്കാണ് സുട്ടു വിരിക്കുന്നത്. അപ്പൊ എന്തോരും ആദ്യന്തോ ടകിതു പ്രകാരം കായുടെ പൂർവ്വത്തിൽ സുട്ടു വന്നിട്ട് ഉപ ഉപസ്കിരതി എന്ന് വരും. അതാണ് ഉപ എന്ന് പറയുന്ന ഉപസർഗത്തിന്റെ പരത്തിലുള്ള കിരതേഹേ സുട്ട്. കിരതിക്ക് സുട്ടു വരുന്നു എപ്പോ? ചേതനെ. ഈ അർത്ഥത്തിൽ ലവനെ ഇതാകുന്ന ആത്മനിയോഗവും വരും. അതൊക്കെ വിരിക്കാൻ വേറെ സൂത്രമുണ്ട്, അതൊക്കെ നോക്കേണ്ട കാര്യമില്ല. ഉപസ്കിരതി ഛേദനാർത്ഥത്തിൽ ലൂഞ്ഞ ഛേദനെ. അവിടെ ഒരു വാർത്തയും വരുന്നു. അടഭ്യാസ വിവാഹിക്ക് സുട്കാ പൂർവീതി വക്തവ്യം. ഇവിടെ ഉപ അസ്കിരത്ത് ഉപ ചസ്കാര രണ്ട് രൂപം. അസ്കിരത്ത് എന്ന് പറയുന്ന ഇവിടുത്തെ രൂപം അകിരത്താണ് ലങ്. ചസ്കാരം എന്ന് പറയുന്നത് ചക്കാര. അപ്പൊ ഇവിടെയും ലവനാർത്ഥത്തിൽ സുട്ട് വരേണ്ടതാണ്, ഇവിടെ വരൂ എന്നുള്ളതാണ് പ്രശ്നം. അസ്കിരത്തെന്ന് പറയുമോ സ് ആ കിരത്തെന്ന് വരുമോ? ലങ്ങിന്റെ രൂപമല്ലേ, അതുകൊണ്ട് പറയുന്നു ലങ്ങിലും ലിട്ടിലും എല്ലാം. എന്നുവെച്ചാൽ അട്ടിന്റെ വ്യവധാനം വന്നാലും അഭ്യാസത്തിന്റെ വ്യവധാനം വന്നു കഴിഞ്ഞാൽ സുട്ട് കകാരത്തിന്റെ പൂർവ്വത്തിൽ തന്നെ വരണം. എന്നുവെച്ചാൽ അകീരത്വം പറയുന്നതിന് മുമ്പേ വരാൻ പാടില്ല. പിന്നെയോ കകാരത്തിന്റെ പൂർവ്വത്തിൽ അട്ടിന്റെ, കാരണം ഉപയുടെ പരത്തിൽ സുട്ട് വിധിച്ചു കഴിഞ്ഞാൽ അത് അകീരത്തിന്റെ പൂർവ്വത്തിൽ വരണം. പറയുന്നു അങ്ങനെയല്ല, അട്ട് അവിടെ ഇരിക്കുമ്പോൾ അട്ടിന് പരത്തി വരണം. അതാണ് അട്ടിന്റെ വ്യവധാനം ഉണ്ടെങ്കിലും കകാരത്തിന്റെ പൂർവ്വത്തിൽ വേണം സുട്ട് വരാൻ. അപ്പോ ഉപ അസ്കിരത്ത് ഇതുപോലെ ചകാരാന്നിടത്ത് അഭ്യാസത്തിന്റെ വ്യവധാനം ഉണ്ടെങ്കിലും ഉപയുടെ പരത്തിലിരിക്കുമ്പോൾ കകാരത്തിന്റെ പൂർവ്വത്തിലാണ് സുട്ട് വരേണ്ടത്, അല്ലാതെ ചകാരയിലെ ചായയുടെ പൂർവ്വത്തിൽ അല്ല. അതുകൊണ്ട് ഉപചസ്കാര. ഇവിടെ രണ്ടിടത്തും ഉപയുടെ പരത്തിലുള്ള കിരതിക്ക് സുട്ട് വിധിച്ച സൂത്രം കിരതോ ലവനെയാണ്. ഇത് നിയമം ചെയ്യുകയാണ്, ആ സുട്ടെന്ന് പറയുന്നത് കകാരത്തിന്റെ പൂർവ്വത്തിലെ വരാവും. അതുകൊണ്ട് ഉപസ്കിരത് ഉപചസ്കാര. വീണ്ടും പറയുന്നു ഹിംസായാം പ്രദേശ ഉപാത് പ്രദേശ കിരതേ സുത്സ്യാത് ഹിംസായാം. ഉപ എന്ന് പറയുന്ന ഉപസർഗത്തിൽ നിന്നും പ്രതി എന്ന് പറയുന്ന ഉപസർഗത്തിൽ നിന്നും പരത്തിലിരിക്കുന്ന കിരതിക്ക് സുട്ടു വരുന്നു ഇവിടെ ഹിംസാർത്ഥത്തിൽ. ഹിംസായ അപ്പൊ ഉപസ്കിരതി എന്ന് പറയുന്നിടത്ത് എന്താണ്? ഹിംസാർത്ഥത്തിൽ സുട്ടു വന്നിട്ട് എന്തായി? ഉപസ്കിരതി. അപ്പൊ ഉപസ്കിരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛേദനാർത്ഥത്തിനും വരാം, ഹിംസാർത്ഥത്തിനും വരാം. പരത്തിൽ രണ്ടും ഒന്ന് തന്നെ. ഛേദിച്ചാൽ എന്തുവരും? ഹിംസിക്കും. ഹിംസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഛേദിക്കും. ഫലത്തിൽ രണ്ടിടത്തും ഹിംസ തന്നെ. അപ്പൊ ഉപസ്കിരതി എന്ന് വരും. പക്ഷെ ഇവിടെ പ്രതി എന്നൂടെ വിധിക്കുന്നു. പ്രതിസ്കിരതി. അടുത്തു വരുന്ന ഏതാണ്? ഗൃ നികരണേ വിഴുങ്ങുക എന്ന് പറയുന്ന അർത്ഥം. ഗൃ ശാന്തിരിക്കുമ്പോ ഏത് സൂത്രം വരുന്നു? ധാതു ഋദന്തത്തിന് എത്തു വന്നു ഗിരതി ഗിരതി അവിടെ പറയുന്നു ആച്ചി വിഭാഷ ഗിരതേ രേഭസ്യ ലോവ അജാതു പ്രത്യേ രേഭത്തിന് ലകാരം ഇരിക്കുന്നു രേഭം പോയി ലകാരം വരും അപ്പൊ ഗിരതി എന്തായി മാറും ഗിലത്തി ഗിലത്ത എന്ന് പറയുന്നു അജാതി പ്രത്യയമാണ് വികല്പമാണ് അതുകൊണ്ട് ഗിരതി ഗിലതി രണ്ടു രൂപം ലിട്ടിൽ വരുമ്പോൾ ഗൃഹാണ് ഇവിടെ സൂത്രം വരുന്നു ഋഷത്രി ഇതാ ഗുണം വരുന്നുണ്ട് അഭ്യാസത്തിൽ ജാ ഗൃ ജാഗര ഗുണം വന്ന് ജഗര് വൃദ്ധി വന്ന് ജകാര ജകരതുഹു അവിടെ എന്ത് വരുന്നു ഋഷത്തി ഋതാം ജകാര ജകരതുഹു ജഗരുഹു ജഗരിത പക്ഷെ അവിടെ ജഗരിത എന്ന് പറയുന്നിടത്ത് എന്തോരും അജി വിഭാഷ അവിടെ എന്തോരും എവിടെയൊക്കെ അജാതി പ്രത്യയം വരത്തിട്ടിരിക്കുന്നു അവിടെയെല്ലാം വികല്പമായിട്ട് രേപത്തിന് ലകാരം അപ്പൊ ജകാര എന്ന് പറയുന്ന പോലെ എന്തുവരും ജകാല ജഗലതുഹു ജഗലുഹു ജഗലിത ജഗലതുഹു ജഗല ജകാല ജഗല ജഗലിവ ജഗലിമ രണ്ടു രൂപം വീതം വരുന്നു ഗൃഹാതു ഋതന്തമായുണ്ടായ സൂത്രം വരുന്നു ബൃഹത്തോവ പ്രകാരത്തിന് വികല്പാട് ദൃഹം വരുമ്പോ ഗൃഹിട്ട് താന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു ഗുണം വിവരം വന്നിട്ട് ഗലിത ഗലിത ഗലീത ഗരിത ഗലീത വേണമെങ്കിൽ ഒന്ന് പറഞ്ഞോളെ എല്ലാം പറയണമെന്നില്ല ഇതുപോലെ തന്നെ എന്തുവരും ഗ ര ഇട്ട് സ ഒരു ദീർഘം വന്നു കഴിഞ്ഞാൽ ഗരീഷ്യതി പിന്നെ ഗരിഷ്യതി ആ പിന്നെ ഗണീഷ്യതി പിന്നെ മറ്റൊന്ന് ഗരീഷ്യതി അപ്പൊ ഒരു രൂപം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും നോട്ടിന് വരുമ്പോ ഗിരതു ഇതുപോലെ തന്നെ ഗിലതു വരുന്നത് ലങ്ങിന് വരുമ്പോ എങ്ങനെ വരുന്നു അഗിരത് അവിടെയും അഖിലത്ത് എന്നുകൂടെ വരും ഇതില്ലെങ്കിൽ ഗിലേതെന്നും വരും ആശ്ചര്യമെങ്കിൽ ഏത് സൂത്രം വരുന്നു ആശ്ചര്യമെങ്കിൽ ആദ്യം എന്ത് വരും ഋതൈ ധാതോ ഇത്വം എന്ന രവരം വന്നു കഴിഞ്ഞാൽ ഹലിച്ച ദീർഘം വന്നു കഴിഞ്ഞാൽ ഗീരിയ അവിടെ ഇത് വരുമോ അച്ചു വിഭാഷ വരുമോ അജാതിയിൽ അപ്പൊ ഗീരിയാദ് അപ്പൊ ഗൃഹധാതു ലുങ്ങിലേതാ വരുന്നത് സിജിച്ച പരസ്മതേഷു എന്തുവരും ദീർഘത്തെ നിഷേധിക്കും പിന്നെ എന്തുവരുന്നു ഗൃ സിച്ച് ഇട്ട് വരുന്നു സിജിവൃതി പ്രതിപക്ഷിച്ചത് ആ ഗ രീത് അഗാരീത് അപ്പൊ എന്തുവരുന്നു അതൊക്കെ വന്ന് അഗാരീത് എന്ന് വരുന്നിടത്ത് എന്തുവരും അച്ചു വരവിരിക്കുന്നോണ്ട് എന്തുവരാം അജിഭാഷ പ്രകാരം എന്തുവരാം എന്നും വരാം അപ്പൊ അഗാരീത് അകാരിഷ്ടം അകാരിഷു അകാരിഹി അകാരിഷ്ടം അകാരിഷ്ടം അപ്പൊ ഇവിടെ സ്ത്രീ ചപ്പരശേഷു ഇതിനെ നിഷേധിച്ചു പിന്നെ വേറെ എന്താ വരുന്നത് അത് വന്നു കഴിഞ്ഞു വേറെ എന്താ ലിങ്ങിൽ വരുമ്പോ എന്തുവരുന്നു ആകാരിഷ്യത് ആകാ ലിഷ്യത് ആകാരിഷ്യത് ആകാരിഷ്യത് എന്ന് പറഞ്ഞ അകാന്ന് വരത്തില്ല അടുത്ത് വരുന്നത് എന്താണ്? പ്രച്ഛനിപ്സായാം സാധാരണ പ്രയോഗിക്കുന്നതാണ്. എന്താണ് പ്രച്ഛ? പ്രച്ഛ ശ വരുമ്പം നിത്തായുണ്ട് ഏത് സൂത്രം വരുന്നു? ഗ്രഹിജ്യ വൈവതി വഷ്ടിവേദി വൃച്ചതി പ്രിച്ചതി ബ്രിജതിന ഗിതിജ സമ്പ്രസാരം വന്നു. സമ്പ്രസാരം പ്രകാര ഋകാരം വന്നു. രേപത്തിന് പൂർവരൂപം വന്നു. പ്രിച്ഛതി പ്രിച്ഛതി ലിട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? പപ്രച്ഛ ഏ സൂത്രം വരുന്നു? ലിട്ടി അഭ്യാസം വന്നു കഴിഞ്ഞാലും വന്നില്ലെങ്കിലോ രൂപഭേദമൊന്നുമില്ല. പപ്രച്ഛ പപ്രച്ഛ അവിടെ പപ്രച്ഛതു എന്ന് പറയുന്നിടത്ത് സമ്പ്രസാരണം വരുമോ? എന്തുകൊണ്ട്? ആ അസമീകാലിട്ടി കിത്ത് പ്രകാരം കിത്തില്ല. കിത്തുണ്ടെങ്കിൽ സൂത്രം വന്നേ ഗ്രഹിക്കുക. അതുകൊണ്ട് ഇവിടെ മാറ്റമൊന്നും വരുന്നില്ല. പ്രച്ഛന്നിരിക്കുന്നു. ദത്തും വന്നു. അഭ്യാസപര ഹലാശേഷം വന്നു. പപ്രച്ഛ പപ്രച്ഛ പപ്രച്ഛതുഹു പപ്രച്ഛുഹു പപ്രച്ഛിത പപ്രച്ഛതുഹു പപ്രച്ഛ പപ്രച്ഛ. ആ അവിടെ എന്തു വരുന്നു? അനട്ട് ധാതുവാണോ സേട്ടാണോ? എന്തുകൊണ്ട്? ആ പ്രച്ഛ അനട്ടായതുകൊണ്ട് എന്തു വരുന്നു അവിടെ? പ്രച്ഛിരിക്കുമ്പോ എന്തു വരുന്നു? വൃക്ഷപ്രകാരം ചകാരത്തിന് ഷകാരം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നിമിത്താവായെ നൈമിത്തികസ്യപായ പ്രകാരം ചകാരം പോകും. കാരണം ആ ചകാരം എങ്ങനെ വന്നു? ചേച്ച ഇവിടെ ച പോയി കഴിഞ്ഞാൽ അതും പോകും. അപ്പൊ എന്തൊരു എന്ത് വരുന്നു? അഷ്ടത്വം വരുമ്പോ എന്തുവരുന്നു? ലുട്ടിൽ വരുമ്പോഴും അങ്ങനെ തന്നെ. ചകാരത്തിന് ഷത്വം വരുമ്പോ എന്തുവരുന്നു? ചകാരം പോയി. നിമിത്താപായി അഷ്ടത്വം വരുമ്പോ പ്രഷ്ഠ പ്രാഷ് അടുത്ത് ഷഡോക്കാസി വരുന്നു. പ്രക്ഷ്യതി അവിടെ എന്തോരം പ്രിച്ച് പരത്തില് കിത്തായുണ്ടെന്നൊരും സമ്പ്രസാരണം ഗ്രഹിക്കുക വൈ സമ്പ്രസാരണ ചപ്പുറൂപം പ്രിച്ച് യാത് പ്രിച്ഛ്യാ എങ്ങനെ വരുമ്പോഴോ ആ പ്രച്ച് പരത്തിൽ എന്ത് വരുന്നു? സ്വിച്ച് ഇട്ട് വരുന്നുണ്ടോ? ഇല്ല, അനിട്ടാണ്. അപ്പൊ ആ പ്രച്ഛ് അനിട്ടായതുകൊണ്ടിവിടെ സൂത്രം വരുന്നു. വധവൃജാനന്ദസ്യ അജാപ്രകാര ആ പ്രാച്ച് സ്വിച്ച് പരത്തിലിരിക്കുന്നുണ്ട്. എന്ത് വരുന്നു? വൃഷഭ്രജ ഷത്വം വന്നു. ചകാരം പോയി. അപ്രാഷ് ഷഡോക്കാസി വന്നു. അപ്രാക്ഷീ താം വരുമ്പോ ഏ സൂത്രം വരുന്നു? ചലോ ജലി പ്രകാര സകാരം പോകും. ഷകാരം ചകാരത്തിൽ ഷകാരം വന്നു. ഷ്ടുത്തും വന്നു. ചകാരം പോയി. അപ്രാഷ്ടാം അപ്രാക്ഷുഹു അപ്രാക്ഷി അപ്രാഷ്ടം അപ്രാഷ്ട പ്രാക്ഷം അപ്രാക്ഷു അപ്രാക്ഷ അടുത്ത് അപ്രക്ഷിത് മൃങ്ങ് പ്രാണത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുക എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ധാതുവാണ് മൃങ്ങ്. ആയതുകൊണ്ട് എന്ത് വരുന്നു? ആത്മനേപദം വരുന്നു. ആണ്. എങ്ങനെ? ഇഷ്ടപ്പെട്ടും ചെയ്യാം, ഇഷ്ടപ്പെടാതെയും ചെയ്യാം. പ്രാണൻ എന്തായാലും ത്യജിച്ചു പോകും. അവിടെ വരുന്നു മ്രീതേർ ലുങ് ലിംഗോസ്ഥ ലുങ് ലുങ്ഹോ ശിത പ്രകൃതി ഭൂതാ മൃഗഹ തങ് അന്യത്ര. ഇത് നിയമം ചെയ്യണം. ഇവിടെ മൃങ്ധാതു ഇത്തായതുകൊണ്ട് അനുദാത്തഗീത ആത്മീയത വരേണ്ടതാണെങ്കിലും അതെവിടെയൊക്കെയാ വരുന്ന? ഒന്ന് ലുങ്ങില് വരും, എന്നുവെച്ചാൽ അർദ്ധധാതുകത്തിൽ. പിന്നെ ലിങ്ങില് വരും, പിന്നെ ഇവിടെ വരും ശിത്ത് വരും, നടത്ത് വരും. അവിടെ ഇത്രയും മാത്രമേ ശിത്തശ്ച പ്രകൃതി ഭൂതാ, ഇതിന്റെയൊക്കെ പ്രകൃതിയായിരിക്കുന്ന മൃങ്ധാതുവിൽ നിന്നും തങ് വരുന്നു നാന്യത്ര. അപ്പൊ മൃശ വരുന്നു അവിടെ ആത്മനിയോഗം വരും. എന്തുകൊണ്ട്? ഇവിടെ പറഞ്ഞ ശിത്ത് മൃങ്ങിനെന്ത് വരും? മൃങ്ങ മൃഗനെന്ത് വരും? കേട്ടിട്ടുണ്ടോ? പറഞ്ഞ എന്തുവരുന്നു? റിങ് വരുന്നു. അപ്പൊ മൃഗം എന്ന് പറയുന്ന എന്തായി മാറും? ഇരിക്കുമ്പോ സൂത്രം വരുന്നു. ഇവിടെ നോക്കുക, മൃഗെന്നാണ് ഇരുന്നത്. രേപം വന്നു കഴിഞ്ഞപ്പോ എന്തായി? മ്രി മ്രി മൃഗന്റെ അടുത്ത് രേപം ആന്റെ പരത്തിൽ ചെയ്യുന്നു. ആ ഈക്ക് ഇയങ്ങു വരുമ്പം മ്രിയു മ്രിയ മ്രിയത്തെ അപ്പൊ ലിട്ടില് ആത്മനിയോഗം വരൂ, പരസ്യബോധം വരൂ. നാന്യത്ര അപ്പോ എന്ത് വരുന്നു? മൃമൃ അഭ്യാസകാര്യം വന്നു. മമാര ലിട്ട് മമാര അവിടെ എന്താ ഗുണം വരത്തില്ലേ? മാമൃ മാ ഇവിടെ ധാതു ഏതാണ്? മൃങ്ങാണ്, സംയോഗമില്ല. മാ മൃ അതുസ് ആ അവിടെ ഇഗോണ് ചെണ്ണു വരും. മമ്രതുഹു മമരതുഹു അല്ല, മമൃതഹു അല്ല, എണ്ണു വന്നിട്ട് മമ്രതുഹു മമ്രഹു. ഇത് ചേട്ടാ അനിട്ടാ ഹൃദന്ത ഈദൃങ് നിത്യാനുട്ട് നിത്യാനുട്ടാണ്. അപ്പൊ എന്തുവരുന്നു? മാ മൃ മാമൃത നിത്യാനുട്ടെന്ന് ചെയ്യൊരു ഗുണം വന്നിട്ട് മമർത്ഥ മമ്രതുഹു മമ്ര മമാര മമര മാ മൃ വാ ഇട്ടു വരൂ. കൃസൃവൃ ബൃ അതിൽ വരുന്നുണ്ടോ? മൃ ഇല്ല. അപ്പൊ എന്തുവരും? ഇട്ടു ഒന്നുകൂടി. ക്രാദിയിൽ വരുന്നില്ലെങ്കിൽ ഇട്ടു വന്നിട്ട് എണ്ണു വന്നിട്ട് മമ്രിവ മൃ തായില് ഇട്ട് വരുന്നില്ല. ആത്മീയം വരൂ, പരസ്യബോധം വരൂ. അപ്പം മൃ ഗുണം വന്നിട്ട് മർത്ത ലൊട്ടിലെ സൂത്രം വരുന്നു. ധനുസ്യ ഇട്ട് വന്നിട്ട് ഗുണം വന്ന് മരിഷ്യതി ലോട്ടിൽ വരും. ഏത് പദം വരുന്നു? മ്രിയതാം ആരെങ്കിലും അനുഗ്രഹിക്കണമെങ്കിൽ മ്രിയസ്വ എന്ന് പറയണം. പരസ്യബോധം പറയരുത്. ശവിക്കേടിയൊക്കെ ഉള്ള സന്ദർഭം അർത്ഥം പ്രശ്നമൊന്നുമില്ല, തനിക്ക് ഒരു പ്രശ്നവുമില്ല. ത്വം മൃഗസ്വ, അതൊന്നും പ്രശ്നമില്ല, ധൈര്യമായിട്ട് ശപിക്കുമ്പോ ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോ വിധിലിംഗലി ശായുള്ളതുകൊണ്ട് എന്ത് വരും? മൃഗേത ആശീർലിംഗൽ എന്ത് വരും? ആത്മനിമിതം വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു ഉസ്ഥ ലിംഗ് ലിംഗ് മൃസ്യൂട്ട് സുട്ടുത്ത ഏ സൂത്രം വരുന്നു ഉസ്ഥ റുവർണാന്തമാകുമ്പോ എന്ത് വരും? ജലാദി ലിംഗ് സിച്ച് കിത്താവും. അപ്പൊ എന്ത് വരും? മൃഷിഷ്ഠ ലുങ്ങിൽ വരുമ്പോ ആ മൃ സിച്ച് ധ ഉച്ച വന്ന അടുത്ത സൂത്രം വരുന്നു ഉച്ച വന്നിട്ട് സൂത്രം പർസ്വാദങ്കാദ് പർസ്വായുണ്ടെന്ന് വരുന്നു സിച്ച് ലോഹിച്ചു വന്നു അമൃത അമൃ അമർഷാദ അമർഷത അമൃതാഹ അമർഷാദ അമൃതം അമൃത്വം വരുമ്പോ എന്തോരും ഹേ ഇണപ്പുര ഇട്ടുണ്ട പിന്നെ ശുദ്ധങ്ങളുണ്ട. അപ്പൊ എന്തോരുന്നു അമൃത്വം അമൃഷി വിഷി ഋഷി. അടുത്തെന്തോരുന്നു അമരിഷ്യൻ അമരിഷ്യൻ അമരിഷ്യൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഉച്ച വന്നു ഹ്രസ്വാദങ്കാത് വന്നു. പ്രിങ് വ്യായാമി, വ്യായാമം എന്ന് വെച്ചാൽ അധ്വാനിക്കുക എന്നുള്ള അല്ല, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുക. പ്രായണയം വ്യാങ് പൂർവഹ, അതായത് പൃ ഒറ്റയ്ക്ക് വരാറില്ല, ആത്മനിബദ്ധാതുവാണ്. വി ആ പൃ അങ്ങനെ വരാറുള്ളു. വി ആ പൃ വ്യാപൃ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ലിംഗ്ഷു അവിടെ സേ യഗി യാദാവ് അർദ്ധാതുകേ എന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് എന്ത് വരുന്നു? രിങ് വരുന്നു. രിങ് വന്നു കഴിഞ്ഞാൽ അത് വരും അജിസ്നുദ്ധാതു ബ്രുവാം. നേരത്തെ വന്നതുപോലെ തന്നെ മുറിയത്തെ വന്നതുപോലെ തന്നെ. അപ്പൊ വി ആ എന്നിടത്ത് എണ്ണു വന്നിട്ട് എന്ത് വരുന്നു? വ്യാ. അപ്പൊ ധാതുവിന്റെ മുമ്പിൽ വ്യാ കാണും. വ്യാപ്രിയതേ വ്യാപരിക്കുക പ്രവർത്തിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥം. വ്യായാമം എന്ന് വെച്ചാൽ പ്രവൃത്തി. വ്യാപ്രിയതേ ഇപ്പൊ ധാതുവിന്റെ രൂപം ചെയ്തിട്ട് പൂർവത്തിൽ വ്യാ ചേർത്താ മതി. അപ്പൊ പൃ എണ്ണു പേരൊന്നും വരാനില്ല, കിത്തായുണ്ട്. പപ്രേ അഭ്യാസ ശേഷം വന്നിട്ട് പപ്രേ വ്യാപ്രേ വ്യാപ്രാദേ വ്യാപ്രേ വ്യാപേ ധാതു എന്ന് പറയുന്ന ഇവിടെ പൃ ആണ്. പൃ ആദ്യം എന്നിരിക്കുമ്പോ സൂത്രം വന്നത് അതറിയാതെ പിന്നെ എങ്ങനെ പറഞ്ഞു? അവിടെ എന്താ കിത്തായോണ്ട് നിഷേധിക്കത്തില്ലേ? ആ ഗുണമാ നിഷേധിക്കുന്നു, എണ്ണിനെ നിഷേധിക്കത്തില്ല. പപ്രാദേ പപ്രിരേ വ്യാപ്രാദേ വ്യാപ്രിരേ പൃ സേട്ട അനട്ട അനട്ടപ്പോ എന്തൊരു വ്യാ പപ്ര പരത്തിൽ എന്തുവരുന്നു? വ്യാപ്രാദേ വ്യാപ്രണ്ടു രൂപം വരുമോ? ഇല്ല, ഇട്ടില്ല. ഇപ്പം വ്യാപ്രേ പ്രാണ് ഇരിക്കുന്നത്, അവിടെ എണ്ണം വരുന്നില്ല. അപ്പൊ വ്യാപപ്ര ഏതാണ് സൂത്രം? ഭാഷയുടെയാണോ? അനശിദ്ധുണ്ടാം ദുങ്ക വ്യാപപ്രേ വ്യാപ്രിവഹേ പപ്രിമ ഇട്ട് വന്നിട്ട് നൊട്ടിൽ വരുമ്പം അനട്ടാണ് വ്യാപർത്ത ലട്ടിലെ സൂത്രം വരുന്നത് ലട്ട് ലട്ട് ധനുസേ ഇട്ട് വന്നിട്ട് വ്യാപരിഷ്യത്തെ നോട്ടിൽ വരുമ്പം വ്യാപ്രിയതാം വ്യാപ്രിയം ഇല്ല. അങ്ങനെ വരുമ്പം അവ്യാപ്രിയത അല്ല വ്യാപ്രിയത. ഇവിടെ അങ്ങ് എവിടെയാ വരുന്നത്? വ്യായുടെ ശേഷം വരും. വ്യായുടെ ശേഷം ആ വ്യാപ്രിയത എന്ന് വരത്തില്ല. വ്യാ അപ്രിയത പ്രിയത പ്രിയതാക്കി അട്ട് വന്നിട്ട് വ്യാ അപ്രിയെന്നിടത്ത് എന്തുവരും? അതസ്വന വ്യാപ്രിയത വ്യാപ്രിയതാം വ്യാപ്രിയത ഇതിനെങ്കിൽ വ്യാപ്രിയേത ആശ്രയങ്ങളേ സൂത്രം വരുന്നു ഉസ്ഥ കിത്താവുന്നു. അപ്പൊ എന്തുവരുന്നു? വ്യാപൃ സീട്ട് സുട്ടുത്ത വ്യാപൃശിഷ്ഠ വ്യാപൃഷിയ ലിംഗില് വരുമ്പം ഉച്ച വരുന്നു, ഹ്രസ്വാദങ്കാദം വരുമ്പോ എന്ത് വരുന്നു? അങ്ങനെ വരുമോ? ആ അല്ല വ്യാപൃത വ്യാപൃത വ്യാപൃഷാതാം വ്യാപൃഷത വ്യപൃഥാഹ വ്യാപൃഷാത വ്യാപൃഢം വ്യാപൃഷി വ്യാപൃഷ്വഹി വ്യാപൃഷ ലിംഗില് അടുത്ത് പറയുന്നത് ജുഷി പ്രീതി സേവനയോഹോ. ജുഷ് ആ തേ ആത്മനിയോധാതുവാണ്. ജുഷത്തെ ജു ജുഷിയേ ജുജുഷേ ശാന്തത്തിൽ സേട്ടാനട്ടായത് സേട്ടാണോ? ഉറപ്പാണല്ലോ. ശരി ജുജുഷേ ജുശുഷാദേ ജുജുഷേ ലൊട്ടില് വരുമ്പോ ജുഷിത ജുഷിതാസേ സാധേ ജുഷിതാഹേ ജുഷിഷ്യത്തെ ജുഷാണ ഗുണം വരത്തില്ലേ? ഗുണം വരത്തില്ലേ? അപ്പൊ പിന്നെന്താ അത് പറയാത്തത്? ജോഷിത അങ്ങനല്ലേ വരുന്നത്? അത് ജുഷ് ഇട്ട് താവരുമ്പോ എന്താ ഗുണം വരാത്തത്? എന്താ ഗുണം വരാത്തത്? ജുഷ എന്ന് പറയുന്ന ധാതു പുകന്തല വേസ് പ്രകാരം ഗുണം വരത്തില്ലേ? ജുഷിത ഇട്ട് വരുന്നു, ജോഷിത എന്ന് വരത്തില്ലേ? ജുഷ് കിത്ത് വിധിക്കേണ്ട സൂത്ര അതിവിടെ വരത്തില്ലല്ലോ. ജലാദിലിംഗ് ആത്മനിയോധര സിച്ച് അതിനെ വരുന്നുണ്ട്. ഇവിടെ എങ്ങനെ വരും? ഇവിടെ വരത്തില്ലല്ലോ. പിന്നെ എട്ട് വരത്തിൽ വരുമ്പം കിത്ത് വിധിക്കുന്ന സൂത്രം ഏതാ? ഏതെങ്കിലും ഉണ്ടോ? ഉച്ച എന്ന് പറയുന്ന എന്താണ്? ഋകാരത്തിന് ആണ് ഉച്ച വിധിക്കുന്നത്. പിന്നെ ജുഷ് വരുമ്പോൾ ഗുണം വന്നേ പറ്റൂ, വേറെ ഗുണം നിഷേധിക്കാനൊന്നുമില്ല. ജോഷിത അങ്ങനെ അങ്ങനെ അപ്പൊ അങ്ങനെ വരാൻ വഴിയില്ല, സൂത്രമൊന്നും ഇല്ലല്ലോ. അപ്പോ അങ്ങനെ വരത്തുള്ളൂ, അത് തെറ്റാ കൊടുത്തിരിക്കുന്നു. ജോഷിത ജോഷിഷ്യത്തെ ജോഷിഷ്യതേ ജോഷിഷ്യന്തേ ജോഷിഷ്യത്തെ ജോഷിഷ്യേ. നോട്ടിൽ വരുമ്പം ജുഷതാം ഏത് സർവ്വധാതു, സർവ്വധാതു എവിടെ വരുന്നു? അങ്ങനെയൊന്നും വരാനില്ല, സൂത്രങ്ങളൊന്നുമില്ല. ഇനി ഏതെങ്കിലും വരാനുണ്ട് മറന്നെങ്കിൽ നിങ്ങളുടെ കുറ്റം, എന്റെ കുറ്റം. അടുത്തൊന്നും വരുന്നു ജുഷതാം നോട്ടില് ജുഷേതാം ജുഷന്തും ജുഷസ് ജുഷേതാം അജുഷത അത് ഇവിടെ ഈ ലട്ടിലും മറ്റും ഗുണം വരാത്തതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു, അവിടെ ചായ ഉണ്ടാണ് ഗുണം വരാത്തത്. ആർദ്രാഗതത്തിൽ ഗുണത്തെ നിഷേധിക്കാൻ പറ്റില്ല. അത് ജുഷേത ജുഷ് സിയുട്ട് സിട്ടുത്ത അവിടെ എന്തോന്ന് എട്ട് വരുന്നു. അപ്പൊ എന്തോരും ഗുണം വരാം. ജോഷി ശ്രീഷ്ഠ ജോഷി ശ്രീയാസ്ഥാൻ ജോഷിൻ ജോഷി ശ്രീഷ്ഠ ജോഷി ശ്രീയാസ്ഥാൻ ജോഷി ജോഷി ലിംഗിൽ വരുമ്പോഴോ ശല യുഗദാ അനിട്ടാണെങ്കിലേ അവരും എന്ത് സ. അപ്പൊ അത് വരത്തില്ല. പിന്നെ ആത്മനിയമതമാണ്. അപ്പം പിന്നെ എന്തോരും ജോഷ് ഇട്ട് സിച്ച് ത ആ ഇട്ട് പിന്നെ ഇട്ടായോണ്ട് എന്ത് വരാം, ഗുണം വരാം, വൃദ്ധി വരത്തില്ല. ആ ജോ ഷി ഷ ത അജോഷിഷ്ട അജോഷിഷാദാം അജോഷിഷത അജോഷിഷ്ട അജോഷിഷാദാം അജോഷിദ്ധം അജോഷിഷി അജോഷിഷ്മഹി അജോഷിഷ. അടുത്ത് അത് അനിട്ട് ധാതുവിനെ വരത്തത്. ഇത് സേട്ടായോണ്ട് ഗുണം വരും. അജോഷി അജോഷിഷ്യത ഓ വിധി ഭയചലനയോഹോ പ്രായണായും ഉത്പൂർവ. ഇത് ഉത്തുപൂർവത്തിലേ വരത്തുള്ളൂ. അപ്പോ അതുകൊണ്ട് എന്തോരും ആത്മനിയമതമാണ്. ഊത്ത് ബീജാതെ ഉദ്ബിജത്തെ സേട്ടോ അനട്ടോ സേട്ട് ആണോ വിജ് തെജു പതിവഞ്ച് പരിപ്രസ് വാദി വന്നു വന്നു. പക്ഷേ എന്തോരും അങ്ങനെ അത് വിജര് ഇത് വിജ് ഇതെല്ലാം നിങ്ങളെ എന്ന് പറയുന്നു ഉണ്ടെന്നും ഇല്ലെന്ന്. ഉണ്ടെന്ന് പറയും പിന്നെ ഇല്ലെന്ന് പറയും. ഇത് വിജി ഓ വിജി. അപ്പൊ ഇട്ട് വരാമെങ്കിൽ എന്തോരും വിജ വിജ ഫലാവശേഷമെന്ന് എന്തുവരുന്നു ലെട്ടിൽ എന്ത് വരുന്നു വിജ് വി വി വിച്ച് എ വിവിജേ വിവിജാതേ വിവിജരേ വിവിജിഷേ വിവിജാതേ വിജിദ്വേ വിവിജേ വിജുവേ. ഇവിടെ പറയുന്നു വിജയിട്ട് വിജയപര വിടാതെ പ്രത്യോ അംഗിത്വത്ത് എന്നുവെച്ചാൽ ഇവിടെ ഗുണം വരുന്നില്ല എന്നർത്ഥം. എട്ടിന് അംഗിത്താക്കി അപ്പൊ ഗുണം വരുന്നില്ല. അതുകൊണ്ട് എന്ത് വരുന്നു ഉദ്വിജിത ഉദ്വിജിതാരോ ഉദ്വിജിതാരോ യസ്മാന്നോദ്വിജതേ ലോകഃ. ഇതാണ് ഉദ്വിജതേ, ഭയക്കുക. ലിട്ടില് ഇനി ഒരിടത്തും ഗുണം വരത്തില്ല എന്നുണ്ട്. ഇട്ട് വന്നു കഴിഞ്ഞാൽ ഗുണം വരത്തില്ല. അപ്പോ ഉദ്വിജിഷ്യത്തെ ഉദ്വിജതാം അട്ടു വരുമ്പോ ഉദ് ആ വി ജ ത ഉദവിജത മിഥുനിങ്ങില് ഇട്ടും വരുന്നു. അപ്പൊ ഒന്ന് വരുന്നു ഉത്ത് വിജി ശിഷ്ട ഉദ്വിജി ഷിയാസാം. ഗുണം ഒരിടത്തും വരത്തില്ല. ഉദ് വിജ് എട്ട് സിച്ച് ഉദിന് പരത്തിൽ എന്ത് വരുന്ന വരുന്നു ഉദവിജ് ഇട്ട് സിച്ച് ത ഉദവിജിഷ്ഠ ഉദവിജിഷ്ഠ ഉദവിജഷാദാം ഉദവിജിഷത ഉദവിജിഷ്ഠ ഉദവിഷാദാം വിശുദ്ധ ഉദവിജിഷി ഉദവിജിഷ്വഹി ഉദവിജിഷ്മ. അതിനകത്ത് ഉദവിജിഷ്യത്.